പൊതുവെ പറയുന്ന എന്താണ്? സർപ്പത്തിന്റെ അധിഷ്ഠാനം രജ്ജു എന്ന് പറയും. സാമാന്യമായി പറയും രജ്ജുവിൽ സർപ്പജ്ഞാനം എന്ന് പറയുന്ന അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അധിഷ്ഠാനം എന്ന് പറയും. സർപ്പത്തിന്റെ അധിഷ്ഠാനം രജ്ജുവാണ്. അതെങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ഇത് പൊതുവായി പറയുന്ന രീതിക്ക് പറയാണ്. ഇത് കേവലം രജ്ജുവല്ല, രജ്ജുവാകുന്ന ഉപാധിയോടുകൂടിയ ജ്ഞാനം അവിടെയുണ്ട്. അതിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ പൊതുവായി പറഞ്ഞു വരുന്നത് എന്താണ്? രജതജ്ഞാനം വരുമ്പോൾ അധിഷ്ഠാനം സുക്തിയാണ്. സർപ്പജ്ഞാനം ഉണ്ടാകുമ്പോൾ അധിഷ്ഠാനം രജ്ജുവാണ്. പക്ഷെ സർപ്പജ്ഞാനം ഉണ്ടാകുമ്പോഴും രജ്ജുവിന്റെ ജ്ഞാനം ഉണ്ടാകുമ്പോഴും നമ്മൾ എന്താ പറയുന്നത്? ഈ അനുഭവം ഉണ്ടാകുന്ന ഒരാൾ മുന്നോട്ട് നോക്കിയിട്ട് പറയുന്ന എന്താണ്? എന്താ ഇതൊരു സർപ്പ, ഇത് ഇത് സർപ്പമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് എന്നിട്ട് പറയുന്നു, അത് കഴിഞ്ഞ് പിന്നെ എന്ത് പറയുന്നു? ഇതാ ഇത് കയർ. ഇത് സർപ്പം എന്ന് പറയുന്നു ഭ്രാന്തി എന്ന് പറയുന്നു. ഇത് കയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥ ജ്ഞാനം? രണ്ടിടത്തും പൊതുവായിരിക്കുന്ന എന്താണ്? ഈത്ത്. അങ്ങനെ പറയുന്നു. ഈത്ത് എന്ന് പറയുന്നതിന് ആധാരവും എന്തുകൊണ്ട് ആധാരം എന്ന് പറയുന്നത്? പൊതുവായിരിക്കുന്നതിനാണ് ഇതെന്ന് പറയുന്നത്. സാമാന്യമായിരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഇത്. അതുകൊണ്ട് അതിന് ആധാരം എന്ന് പറയും. ആധാരം വേറെ, അധിഷ്ഠാനം വേറെ. ആധാരം പൊതുവായിരിക്കുന്നു. ഇത് കുടം, ഇത് അറിവ് എന്നൊക്കെ ആത്മോപദേശത്ത് പറയുമ്പോൾ അവിടെ ഇതെന്ന് പറയുന്ന എന്തിന്? ആ പൊതുവായിരിക്കുന്ന ആധാരത്തെയാണ് അവിടെ ചർച്ച. ഇവിടെയും അങ്ങനെ ഒരു വ്യത്യാസം പറയുന്നു. ഇത് ചിലരുടെ അഭിപ്രായം. അധിഷ്ഠാനം വേറെ, ആധാരം വേറെ. അധിഷ്ഠാനം ഓരോന്നിനും വിശേഷമായിരിക്കും. സർപ്പത്തിന് കയറ അധിഷ്ഠാനം, വെള്ളിക്ക് ചിപ്പി അധിഷ്ഠാനം. ആധാരം എന്ന് പറഞ്ഞാലോ യഥാർത്ഥമായ ജ്ഞാനത്തിനും ബ്രഹ്മത്തിനും ഒരുപോലെ ഇരിക്കുന്ന ഒരനുഭവത്തിന്റെ വിഷയം. രണ്ടിടത്തും നമ്മൾ പറയുന്നത് എന്താണ്? ഇത് സർപ്പമാണിത്, കയറാണ്. ഇത് ചിപ്പിയാണിത്, വെള്ളിയാണ്. അപ്പൊ അതിന് ആധാരം എന്ന് പറയും. ഈ ഒരു വ്യത്യാസം പറയുന്നത്, ഇത് അദ്വൈതികളിൽ തന്നെ ഒരുപാട് ആചാര്യന്മാരുണ്ട്. അവർക്കെല്ലാം പല പല അഭിപ്രായങ്ങളാണ്. എല്ലാവരും ഒരേ രീതിയിലല്ല. ഈ അഭിപ്രായം പറയുന്നത് സർവജ്ഞാത്മമിനി സംക്ഷേപ ശാരീരികം എന്ന് പറയുന്ന തന്റെ കൃതി, സുരേശ്വരാചാര്യരുടെ ശിഷ്യൻ. അങ്ങനെ പലർക്കും ഈ കാര്യങ്ങളിൽ അദ്വൈതത്തിൽ പല പല അഭിപ്രായങ്ങൾ. അദ്വൈതം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു രീതിയിലല്ല പറയുന്നത്. ഒരുപാട് ആചാര്യന്മാർക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ. പൊതുവെ നമ്മൾ ആത്മബോധോ തത്വബോധം ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്ന് പറയുന്ന അദ്വൈതത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. അതിനകത്ത് ഒരുപാട് ഒരുപാട് ചിന്താരീതികളും രജ്ജു സർപ്പശക്തികാരജിതം എന്നൊക്കെ പറയുന്ന ഒരു ഉദാഹരണം പറയും. ഈ ഉദാഹരണം ശരിക്കും എന്തിനു വേണ്ടിയാ പറയുന്നത്? ബ്രഹ്മത്തിനും പ്രപഞ്ചത്തിനും വേണ്ടി, അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് അതും പൊതുവായി പറഞ്ഞ എന്താണോ, കയറിന്റെ സ്ഥാനത്ത് എന്താണ് ബ്രഹ്മം, പാമ്പിന്റെ സ്ഥാനത്ത് പ്രപഞ്ചം, ഇങ്ങനെ പറയും. എന്നുവെച്ചാ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു കയറാണെന്ന്, പ്രപഞ്ചം എന്ന് പറഞ്ഞ ഒരു പാമ്പെന്നും അല്ല പറയുന്നു, അങ്ങനെ ധരിച്ചുള്ള. അതുപോലെ ചില സവിശേഷതകൾ ഈ ബ്രഹ്മത്തിലുണ്ട് പ്രപഞ്ചത്തിൽ. പറഞ്ഞു അറിവിനെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ, നാവരണം ഒന്ന് വിക്ഷേപം, കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ തുടർച്ചയായി പറയണേ. അപ്പൊ ബ്രഹ്മമാകുന്ന അറിവ് അത് സച്ചിദാനന്ദമാണ്, കേവലം അറിവല്ല, സത്ത് ചിത്ത് ആനന്ദമാണ്. ആ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ, അതിനുമുണ്ട് രണ്ടു പേര്. ഒന്നെന്താണ് ആവരണം, മറ്റൊന്ന് എന്നുവെച്ചാൽ അവിദ്യ അതിനെ മറച്ചിരിക്കുന്നു. ആ മറച്ചിരിക്കുന്ന അവിദ്യ എന്ന് പറയും ആവരണം. എന്നാൽ ഈ പ്രപഞ്ചം ഇങ്ങനെ കാണുന്നു, പ്രപഞ്ചമായി നിൽക്കുന്ന അവിദ്യ, നമുക്ക് അനുഭവപ്പെടുന്ന വിദ്യ സർപ്പം പോലെ, അതിനെന്ത് പറയും? സാധാരണ ഒരാൾ പറയുന്നു ബ്രഹ്മത്തെ കുറിച്ച് കേട്ട് കഴിയുമ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് ബ്രഹ്മത്തെ അറിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അയാൾ ബ്രഹ്മമാണ്, പക്ഷെ അയാളിൽ ബ്രഹ്മമായിട്ടും ഞാൻ ബ്രഹ്മമാണെന്ന് അയാൾ അറിയുന്നില്ല. അതിന് കാരണം എന്താ? അവിദ്യ എന്ന് പറയുന്ന ആവരണം അയാളെ തന്നെ മറച്ചിരിക്കുകയാണ്, അതുകൊണ്ടറിയുന്നില്ല. എന്തറിയുന്നില്ല? താൻ ബ്രഹ്മമാണെന്നറിയുന്നില്ല. ശരി, താൻ ബ്രഹ്മമാണെന്നറിയുന്നില്ല, മറച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ, എന്റെ ലോകം, പ്രപഞ്ചം, ഞാനെന്നും എന്നെ സംബന്ധിച്ച് ഒരുപാട് അറിവുകളുണ്ട്. ശരീരം, ഞാൻ ശരീരമാണെന്നറിയുന്നു, എത്രയോ എത്രയോ അറിവുകളുണ്ടാകുന്നു. ബ്രഹ്മമാണെന്നറിയുന്നില്ല, ശരിയാണ്, അത് ആവരണമാണ്. അതേസമയം ഞാനെന്ന് തുടങ്ങി ശരീര സംബന്ധിയായിട്ട് ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ്, ഭാവമാണ്, അറിവുള്ളവനാണ്, അറിവില്ലാത്തവനാണ്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി അറിവ് തന്നെ പിന്നെ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് എന്താണ്, ഇതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, പഞ്ചഭൂതങ്ങൾ ചേർന്നാണ്, ഇങ്ങനെയൊക്കെ പ്രപഞ്ചത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്ന അറിവ്. ഈ മൊത്തം അറിവുകളും എന്താണ്? വിക്ഷേപം. അപ്പൊ ആ വിക്ഷേപം എന്ന് പറയുന്നത് എന്താണ്? അതാ വിദ്യാപരിണാമം. അപ്പൊ ഞാൻ ബ്രഹ്മത്തെ അറിയുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? തന്നിൽ തന്നെ അവിദ്യ ആവരണമായി പരിണമിച്ചിരിക്കുന്നോണ്ട് അറിയുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്, കലയും തത്വശാസ്ത്രം സയൻസും ഇതെല്ലാം അറിയുന്നു. ഇതെല്ലാം എന്താണ്? അവിദ്യയുടെ പരിണാമമായ വിക്ഷേപമാണ്. അപ്പൊ അദ്വൈതി പറയുന്നത് എന്താണ്? ഞാൻ ബ്രഹ്മമാണെന്ന് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കൂ? ഈ എല്ലാ വിക്ഷേപങ്ങളും ഇല്ലാതാകും. എന്നുവെച്ചാൽ ഞാൻ എന്നുള്ള അനുഭവത്തിൽ തുടങ്ങി നമ്മൾ എന്തൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാം ഇല്ലാതാവണം. പക്ഷെ അതില്ലാതാവണമെങ്കിൽ എന്ത് ചെയ്യണം? അവിദ്യ നശിക്കണം. അവിദ്യ നശിക്കണം. അവിദ്യയാകുന്ന ആവരണം നശിക്കണം. ശരി, അവിദ്യയാകുന്ന ആവരണം എങ്ങനെ നശിക്കും? അവിദ്യയാകുന്ന ആവരണം എങ്ങനെ യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞതല്ലേ, ഗുരു പറഞ്ഞില്ലേ നീ ബ്രഹ്മമാണെന്ന്? അപ്പൊ നിസ്റ്റ ഇതെല്ലാം പോയോ? എന്താ പോവാത്? ഗുരു പറഞ്ഞു നീ ബ്രഹ്മമാണെന്ന്, അപ്പൊ ഇതെല്ലാം പോയോ? ആവരണം നിസ്റ്റ അതെന്താ അറിയാത്തത്? ഗുരു പറഞ്ഞില്ലേ നീ ബ്രഹ്മമാണെന്ന്? അപ്പൊ എന്താ ഈ ആവരണം നശിച്ചു പോവാത്? അറിവുകൊണ്ട് ഞാൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞ പ്രശ്നം തീരുമെങ്കിൽ എന്നേ അറിഞ്ഞത്? ഈ ആവരണം എന്താ നശിക്കാത്തത്? ബ്രഹ്മമാണെന്ന് അറിഞ്ഞിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പൊ സർപ്പവും സർപ്പജ്ഞാനവും അപ്രത്യക്ഷമാവണമെങ്കിൽ എന്ത് വേണം? ആവരണം നശിക്കണം. ആവരണം നശിക്കണമെങ്കിൽ എന്ത് വേണം? ആവരണം എങ്ങനെയാ നശിക്കുന്നത്? ആവരണം നശിക്കാൻ വൃത്തി വേണം. വൃത്തി ആവരണം നശിക്കണമെങ്കിൽ വൃത്തി വേണം. വൃത്തി എന്ന് വെച്ചാൽ എന്ത് വൃത്തി? അന്ധക്കരണ വൃത്തി വേണം ആവരണം നശിക്കാൻ. അന്ധക്കരണ വൃത്തി വന്ന് ആവരണത്തെ നശിപ്പിക്കണം. പിന്നെന്താ ഇവിടെ അന്ധക്കരണ വൃത്തി വന്ന് എന്താ ഈ ആവരണത്തെ നശിപ്പിക്കാത്തത്? ഈ ആവരണം എന്ന് പറയുന്നത് ഞാൻ ബ്രഹ്മത്തെ അറിയുന്നില്ല എന്നുള്ളത് ഒരാളുടെ പ്രത്യക്ഷമായ അനുഭവമാണ്. ആണോ? ഈ കാണുന്ന ബാഹ്യമായ പ്രപഞ്ചം ഇതെല്ലാം എങ്ങനെയുള്ള അനുഭവമാണ്? പ്രത്യക്ഷമായ അനുഭവമാണ്. ഇത് കേട്ട് കേൾവിയല്ല. സ്വർഗം നരകം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളവർ കേട്ട് കേൾവി അല്ല. എനിക്കറിവില്ല, എന്റെ അനുഭവമാണ്, ഞാൻ പ്രത്യക്ഷമായി അറിയണം എന്ന് പറഞ്ഞാൽ അത് ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് ഭാവരൂപത്തിലായിരിക്കും. അത് ഉള്ളതാണ്, ഇല്ലായ്മയല്ല. പ്രപഞ്ചമില്ലായ്മയാണ്. പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ എന്താണോ ശബ്ദം സ്പർശം രൂപം രസം അതിന്റെ കാര്യങ്ങളായി പഞ്ചേന്ദ്രിയങ്ങളോട് നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സുകൊണ്ട് അറിഞ്ഞിരിക്കുകയാണ്. ഉള്ളതായി ആണ് നമ്മൾ അനുഭവിക്കുന്നത് പ്രപഞ്ചം. അറിവില്ലായ്മ അതുപോലെയാണ്, അത് ഭാവരൂപത്തിൽ നിൽക്കണം. അത് അഭാവമല്ല, ശൂന്യമാണ്. അപ്പോ ഇതിനെ ഭാവരൂപത്തിലുള്ള ഇതാണ് വിക്ഷേപവും ഭാവരൂപത്തിലുള്ളതാണ് എന്ത് ആവരണം. അപ്പൊ നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞു, ആവരണം നശിച്ചാൽ എന്ത് സംഭവിക്കും? വിക്ഷേപം നശിക്കും. അപ്പൊ ഭാവരൂപത്തിലുള്ള ഈ ആവരണത്തെ ആദ്യം നശിപ്പിക്കും, അത് വൃത്തി കൊണ്ട് നശിപ്പിക്കണം. ആ വൃത്തി കൊണ്ട് നശിപ്പിക്കണമെങ്കിൽ ആ വൃത്തി എങ്ങനെയുള്ളതായിരിക്കണം? ഭാവരൂപത്തിലുള്ള വൃത്തിയായിരിക്കും. പിന്നെ അതൊന്ന്, മറ്റൊന്ന് അറിവില്ലായ്മ എന്ന് പറയുന്നതിന്റെ പ്രത്യക്ഷമാണ്, ജഗത്ത് പ്രത്യക്ഷമാണ്. ഇപ്പൊ പ്രത്യക്ഷമായിരിക്കുന്ന ഈ ജഗത്തിനെയും അറിവില്ലായ്മയും ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? പ്രത്യക്ഷമായ വൃത്തി വേണം. പ്രത്യക്ഷമായ വൃത്തി വേണം. ഏതുപോലെ രജ്ജു, അവിടെ സർപ്പം പ്രത്യക്ഷമാണ്. ആ സർപ്പവും പോയി, ജ്ഞാനവും പോയി, സർപ്പജ്ഞാനവും പോയി. എന്തുകൊണ്ട്? രജ്ജുവിന്റെ പ്രത്യക്ഷ ജ്ഞാനം കൊണ്ടാണ്. രജ്ജുവിനെ പ്രത്യക്ഷമായി അറിഞ്ഞ രജ്ജുവിന്റെ പ്രത്യക്ഷ ജ്ഞാനത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. രജ്ജുവിന്റെ പ്രത്യക്ഷ ജ്ഞാനമാണ് വൃത്തി. അപ്പൊ ഈ വൃത്തി കൊണ്ടാണ് അവിടെ എന്ത് സംഭവിച്ചത്? അവിടെ എന്ത് സംഭവിച്ചത്? വൃത്തി കൊണ്ട് രജ്ജു സ്ഥലത്ത് ആവരണം നശിച്ചു. എന്നുവെച്ചാൽ ആവരണം ഭാവരൂപത്തിലാണ്, അത് പ്രത്യക്ഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്? രജ്ജുവിനെ അറിഞ്ഞില്ല, അറിയുന്നില്ല. അപ്പോ അവിടെ പ്രത്യക്ഷമായ വൃത്തി വന്നു. അത് വന്നിട്ട് എന്ത് ചെയ്തു? ആവരണത്തെ നശിപ്പിച്ചു. അതുപോലെ ഇവിടെ ബ്രഹ്മത്തെ ആവരണത്തെ നശിപ്പിക്കണമെങ്കിൽ അതിന് പ്രത്യക്ഷമായ ഭാവരൂപത്തിലുള്ള വൃത്തി വേണം. അതെന്ത് വൃത്തിയാണ്? ആ വൃത്തിക്ക് എന്ത് പറയും? അതായത് രജ്ജുവിലുള്ള സർപ്പത്തെയും അതിന്റെ ജ്ഞാനത്തെയും ഇല്ലാതാക്കിയ വൃത്തിയെ നമ്മൾ പറയുന്ന പേരാണ് രജ്ജുജ്ഞാനം. ആ രജ്ജുജ്ഞാനമാകുന്ന വൃത്തിയാണ് ആവരണത്തെയും സർപ്പത്തെയും നശിപ്പിച്ചത്. ഇപ്പൊ രജ്ജുജ്ഞാനമായ വൃത്തി എന്ന് പറയാൻ എന്താ കാരണം? കാരണം രജ്ജുജ്ഞാനം എന്ന് പറയുന്നിടത്ത് രണ്ട് കാര്യങ്ങളുണ്ടെന്ന്, അതിലൊരു അന്ധക്കരണത്തിന്റെ പരിണാമരൂപത്തിലുള്ള വൃത്തിയുണ്ട്, ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തെ എന്താ പറയുന്നത്? ചിതാഭാസം. രജ്ജുജ്ഞാനം എന്ന് പറയുന്നിടത്ത് അത് വൃത്തിജ്ഞാനമാണ്. വൃത്തി എന്ന് പറയുന്നത് എന്താ അവിടെ? അന്ധക്കരണ പരിണാമമാണ്, രജ്ജു ആകാരത്തിൽ പരിണമിച്ചത്. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ? അതിനുള്ള ചിതാഭാസം, ചിത് പ്രതിബിംബം. ഇത് രണ്ടിനും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ രജ്ജുജ്ഞാനം എന്ന് പറയുന്നത്. രജ്ജുവാകാരത്തിൽ പരിണമിച്ച അന്ധക്കരണ വൃത്തിയും അതിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ചൈതന്യം. അത് വന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? സർപ്പവും സർപ്പജ്ഞാനവും പോയി. അതുപോലെ ബ്രഹ്മത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഈ അവിദ്യയെ, അവിദ്യാപരിണാമത്തെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? ബ്രഹ്മജ്ഞാനം വേണം. അവിടെ രജ്ജുജ്ഞാനമാണെങ്കിൽ ഇവിടെ ബ്രഹ്മജ്ഞാനം. ബ്രഹ്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ ആ ബ്രഹ്മജ്ഞാനം എങ്ങനെയായിരിക്കണം? അത് ഭാവരൂപത്തിലുള്ളതായിരിക്കണം, അത് പ്രത്യക്ഷമായിരിക്കണം. അങ്ങനെയുള്ള ഒരു ബ്രഹ്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബ്രഹ്മത്തെ ആവരണം നശിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനം ഇപ്പൊ ഉണ്ടാ? എന്തുകൊണ്ടില്ല? എന്തുകൊണ്ടാ ഇപ്പോഴങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനം ഇല്ലാത്തത്? അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ബ്രഹ്മത്തെ ധ്യാനിച്ചാലേ ഉണ്ടാവും. എങ്ങനെ ധ്യാനിക്കണം? അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കണം. എന്നുവെച്ചാൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു വൃത്തിജ്ഞാനമാണ്. ഇതിനകത്തൊരു വൃത്തിയുണ്ട്, ഒരു ജ്ഞാനമുണ്ട്. വൃത്തിജ്ഞാനം കൂടെ ചേരുന്നതാണ്. പക്ഷെ ഇതുകൊണ്ട് ആവരണം നശിക്കുന്നില്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു നശിക്കുന്നുണ്ട്. പ്രപഞ്ചം പറഞ്ഞോ? ഇല്ല. ജ്ഞാനമുണ്ടായാൽ പ്രപഞ്ചം പറയണം. ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു, എനിക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം പറയൂ? അകർത്വ ദൃശ്യവിലയം വിവേക ചൂടാമണി പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പറയും ദൃശ്യവിലയം ചെയ്യാതെ ഇത് മറയണം. അഹം ബ്രഹ്മാസ്മി എന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യണം? ഇതെല്ലാം മറഞ്ഞു പോകണം, വിലയിച്ചു പോകണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഇപ്പോ ഉള്ള ഈ വൃത്തിയെ ആവർത്തിക്കും, നിരന്തരമായി ആവർത്തിക്കും. ഈ വൃത്തിയെ ആവർത്തിക്കുന്നതിന് പറയുന്ന പേരാണ് ധ്യാനം. നിരന്തരം എന്ത് ചെയ്യണം? അഹം ബ്രഹ്മാസ്മി എന്ന് ആവർത്തിച്ചുകൊണ്ടേ. അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എന്തോരും അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യക്ഷമായ ഭാവരൂപത്തിലുള്ള ഒരു പുതിയ വൃത്തി ഉണ്ടാവാം. ബ്രഹ്മാസ്മികൾ ഇപ്പോൾ ഉള്ളതല്ല, ഒരു പുതിയൊരു വൃത്തി ആവൃത്തി കൊണ്ടുണ്ടാവും. അങ്ങനെ സംഭവിക്കാം എന്നാണ്. അങ്ങനെ ഒരു പുതിയ വൃത്തി ഉണ്ടാവുമ്പോ ആ വൃത്തിക്ക് പറയുന്ന പേരാണെന്ത്? ബ്രഹ്മാകാര വൃത്തി. ബ്രഹ്മാകാര വൃത്തി എന്ന് വെച്ചാൽ എന്താണ്? ബ്രഹ്മാകാരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപ വൃത്തി. ആകാരം എന്ന് വെച്ചാൽ സ്വരൂപം എന്ന് വെച്ചാൽ ബ്രഹ്മസ്വരൂപ വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോ ഈ പുസ്തകത്തെ കാണുന്നു. അപ്പോ പുസ്തകത്തിന്റെ ജ്ഞാനം എനിക്കുണ്ട്, അതിനാണ് പറയുന്നത് പുസ്തകവൃത്തി. പിന്നെ പുസ്തകാകാര വൃത്തി എന്ന് പറയും, എന്നുവെച്ചാൽ പുസ്തക സ്വരൂപ വൃത്തി. പുസ്തകം എനിക്കപ്പോ പ്രത്യക്ഷമാകും. ആ വൃത്തിയാണ് പറയുന്നത് എന്ത്? പുസ്തക സ്വരൂപ വൃത്തി, പുസ്തകാകാരം. അതുപോലെ ഇങ്ങനെ നിരന്തരം അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കുന്ന ആളിന് എന്തുണ്ടാവും? ബ്രഹ്മാകാര വൃത്തി ഉണ്ടാകും. എന്ന് വെച്ചാൽ ആ വൃത്തി ഉണ്ടാകുമ്പോ ബ്രഹ്മയൊക്കെ പ്രത്യക്ഷമാകുന്നു, പ്രത്യക്ഷ വൃത്തിയാണ്. അതുവരെ ഉണ്ടായിരുന്ന വൃത്തിയപ്പോ എന്തായി? അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ വൃത്തി എന്താണ്? അത് പരോക്ഷവൃത്തി. പരോക്ഷത്തിന്റെ നേരെ വിപരീതമാണ് എന്ത്? അപരോക്ഷം അല്ലെങ്കിൽ പ്രത്യക്ഷ വൃത്തി എന്ന് പറയുന്നത്. ഈ പുസ്തകത്തെ ഉദാഹരണം പറഞ്ഞാൽ, ഈ പുസ്തകത്തെ ഞാനിപ്പോ കാണുന്നു, ഇപ്പൊ എനിക്കുണ്ടാകുന്നത് പുസ്തകത്തെ സംബന്ധിച്ചുള്ള അപരോക്ഷ വൃത്തിയാണ്. ഇതാണ് അപരോക്ഷ വൃത്തി. ഒരാൾ എന്നോട് പുസ്തകമെന്ന് പറയുന്നു, അപ്പൊ എന്റെ മനസ്സിൽ പുസ്തകം ഞാൻ ഉണ്ടാക്കുന്നു, അതെന്ത് വൃത്തിയാണ്? പരോക്ഷ വൃത്തി. പ്രത്യക്ഷം ഉണ്ടല്ലോ, അത് പരോക്ഷ വൃത്തിയാണ്. ഞാൻ മുറിയിലിരുന്നുകൊണ്ട് ഞാൻ പുസ്തകം ഇവിടെ വെച്ച് മറന്നുപോയി, മുറി ചെന്നിരുന്ന് പുസ്തകം ഇവിടെ നിന്ന് ആലോചിക്കുന്നു, അവിടെ കാണുന്നില്ല. അപ്പൊ ഞാൻ അനുമാനിക്കുന്നു എന്താണ്? പുസ്തകം മേശപ്പുറത്തുണ്ട്. അപ്പൊ അനുമാനത്തിലൂടെ എനിക്ക് അനുമതി ജ്ഞാനം ഉണ്ടായി. എന്ത് വൃത്തിയാണ്? പരോക്ഷ വൃത്തിയാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നിരുന്നപ്പോ ഇതെന്താണ്? അപരോക്ഷ വൃത്തിയാണ്. അപ്പോ ഈ വൃത്തി രണ്ടു തരത്തിലുണ്ടാവാം. പ്രത്യക്ഷ വൃത്തി ഉണ്ടാകാം, പരോക്ഷ വൃത്തി ഉണ്ടാകാം. അപ്പൊ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് എന്തോരും ഉള്ളിൽ എന്താണ്? അപരോക്ഷ വൃത്തി ഉണ്ടാവും. ഇതാണ് ഒരുപതിനായിരം ആദിതേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി. അത്യന്തം പ്രത്യക്ഷമായ വൃത്തി. ബാക്കി അറിവിനെ മൂടും അനന്ത അറിവിനെ മൂടും അനിത്യമായാമേ ഇരുള്ളതാണ് ആവരണം. തീർന്നൊഴു ആദേശം അതിനെ നശിപ്പിച്ച് ഈരുക എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം? ഈ ആശാരിമാര് തടി വെച്ചിട്ട് വാളുകൊണ്ട് ചെയ്യുന്ന പണി തന്നെയാണ് ഈരുക എന്ന് പറയുന്നത്. ഈർന്നെഴുവാനെ കീറി മുറിച്ച് കളയും. നമ്മുടെ നാട്ടുകളൊക്കെ പഴകിയോ? അതിന് ഈരുക എന്ന് പറയും. ഈർച്ചവാള അതാ ഉദ്ദേശിക്കുന്നു. കീർന്ന് കളയുന്ന, പിന്നെ കീറി മുറിച്ച് കളയുന്ന, നശിപ്പിച്ച് കളയുന്ന. അപ്പൊ ഈ പറയുന്ന ഈ എന്താണ് അപരോക്ഷ വൃത്തിയാണ് പറയുന്നത്. ഈ അപരോക്ഷ വൃത്തിയെ തന്നെ ബ്രഹ്മാകാര വൃത്തി എന്ന് പറയും, അഖണ്ഡാകാര വൃത്തി എന്ന് പറയും. ബ്രഹ്മാകാര വൃത്തി എന്ന് വെച്ചാൽ ബ്രഹ്മസ്വരൂപത്തിലുള്ള വൃത്തി. അഖണ്ഡാകാര വൃത്തി എന്ന് വെച്ചാൽ അത് അഖണ്ഡമായ ബ്രഹ്മസ്വരൂപത്തിലുള്ള വൃത്തി എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ പ്രത്യക്ഷമാകുന്ന വൃത്തി എന്നർത്ഥം. അപ്പോ ഇങ്ങനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു വൃത്തി ഉണ്ടാകുന്നു, അയാൾക്ക് ബ്രഹ്മം പ്രത്യക്ഷമാകുന്നു. അതെപ്പോഴാണോ പ്രത്യക്ഷമാകുന്നത്? രജ്ജുവിന്റെ ജ്ഞാനം ഉണ്ടായപ്പം വൃത്തി എന്താ ചെയ്തത്? ഈ വൃത്തി എന്ത് ചെയ്യുന്നു? ആവരണത്തെ നശിപ്പിക്കുന്നു. ആ വൃത്തിയിൽ ജ്ഞാനം ഉണ്ടായ നിശ്ചിതാപാസനത എന്താ ചെയ്തത്? എന്ത് വിഷയത്തെ? രജ്ജുവിനെ പ്രകാശിപ്പിച്ചു. അപ്പൊ ഈ വൃത്തിയും ബ്രഹ്മാകാര വൃത്തി ജ്ഞാനമാണത്, അപരോക്ഷ ജ്ഞാനമാണ്. ഇതിനും ചിതാഭാസയുണ്ട്. ഇതെന്ത് ചെയ്യും? ഇതിന് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ബ്രഹ്മം സ്വയം പ്രകാശമാണ്, അസ്വയം പ്രകാശം. അപ്പൊ എപ്പോഴാണോ ഈ വൃത്തി ഇങ്ങനെ ധ്യാനിച്ച് ഒടുവിൽ എപ്പോഴാണോ ഈ വൃത്തി ഉണ്ടാകുന്നത് ഉള്ളില്, അപരോക്ഷ വൃത്തി ഉണ്ടാകുന്നത്, ആ വൃത്തി ഉണ്ടാകുമ്പോൾ ഉള്ളിൽ എന്തായിരിക്കും? ബ്രഹ്മജ്ഞാനം. ഇതിനാണ് പറയുന്നത് സവികൽപ്പ സമാധി. യോഗികൾ പറയുന്നത് സമ്പ്രജ്ഞാത സമാധി. അപ്പൊ വൃത്തി എന്തിനു വേണ്ടിയാണ്? ഈ ആവരണത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് വൃത്തി ഉണ്ടായത്. ഈ ആവരണം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ വൃത്തിക്ക് എന്തെങ്കിലും പണിയുണ്ടോ? ആവരണത്തെ നശിപ്പിക്കാൻ വൃത്തി ഉണ്ടായി, ആവരണം നശിച്ചു, അപ്പൊ വൃത്തി അങ്ങ് നശിച്ചു. ആവരണവും നശിച്ചു, അഖണ്ഡാകാര വൃത്തി അല്ലെങ്കിൽ ബ്രഹ്മാകാര വൃത്തി അല്ലെങ്കിൽ അപരോക്ഷ വൃത്തി അല്ലെങ്കിൽ സവികൽപ്പ സമാധി. ഇതേത് പറഞ്ഞാലും അർത്ഥം ഒന്നും തന്നെ. അവിടെ എന്ത് സംഭവിക്കുന്നു? ഈ വൃത്തി എന്ത് ചെയ്തു? ആവരണത്തെ നശിപ്പിച്ച്, അതും നശിച്ചു. കഥകരജൻ ന്യായം എന്ന് പറയും. കഥകരജസ് എന്ന് പറയുന്നത് തേറ്റാമ്പരൻ. പഴയകാലത്ത് വെള്ളം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്, പൊടിയാണ്. കലങ്ങിയ വെള്ളത്തിന്റെ പുറത്ത് തേറ്റാമ്പരൻ ഇങ്ങനെ വേറി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മേളിലൊരു പാട പോലെ ഉണ്ടാവും. കാരണം ഇത് വഴുവഴുപ്പുള്ള ഒരു സാധനമാണ് പൊടിച്ചു വിതറി കഴിഞ്ഞു. അപ്പോൾ അതൊരു പൊടിയാണ്, ഈ വെള്ളം കലക്ക വെള്ളമാണ്. ഇതൊരു പാട പോലെ വന്നിട്ട് ഇത് അടിയിലേക്ക് അങ്ങ് താഴുമ്പോൾ എന്ത് ചെയ്യും? ഈ തൈരൊക്കെ ഇരിക്കുന്ന പാത്രത്തില് വെള്ളം മേളിലിരിക്കും, തൈര് അടി നീക്കും. അതുപോലെ ഈ തേറ്റാമ്പരണം അടിയിൽ പോയിട്ട് വെള്ളം ശുദ്ധിയായി. അപ്പോൾ വെള്ളം ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്ന പൊടിയാണ് തേറ്റാമ്പരണം. പക്ഷെ ആ പൊടി എന്ത് ചെയ്യുന്നു? അടിഞ്ഞു പോകും. വെള്ളം ശുദ്ധമായി നിൽക്കുന്നവരെ എന്ത് ചെയ്യും? ഈ വൃത്തിയും നശിച്ചു. വൃത്തിയും നശിച്ച് ആവരണവും പോയി കഴിഞ്ഞാൽ നോക്കുക, ആ വൃത്തി വന്നു, ആവരണം നശിച്ചു. ആവരണം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ വിക്ഷേപം കാണും. എപ്പോഴാണോ ആവരണമുള്ളത് അപ്പോഴാണ് സർപ്പം. ആവരണം നശിച്ചു കഴിഞ്ഞാൽ വിക്ഷേപവും വിക്ഷേപത്തിന്റെ ജ്ഞാനവും പോയി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമില്ല, പ്രപഞ്ചത്തിന്റെ ജ്ഞാനവുമില്ല. അതാണ് സവികല്പസമാധി സംബന്ധിച്ചത്. സവികല്പസമാധിയിൽ പ്രപഞ്ചമില്ല, പ്രപഞ്ച ജ്ഞാനമില്ല, പിന്നെ എന്തേയുള്ളൂ? ബ്രഹ്മാകാര വൃത്തി, അപരോക്ഷ ജ്ഞാനം മാത്രമേ. അവിടെ തന്നെ എന്ത് ചെയ്യുന്നു? വൃത്തി അങ്ങ് നശിച്ചു പോകും. വൃത്തി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു? ബ്രഹ്മം കേവലം സ്വയം പ്രകാശരൂപത്തിലിരിക്കും. ഇതിനെന്തു പറയും? നിർവികൽപ്പസമാധി. ഇപ്പൊ സവികല്പസമാധി, നിർവികൽപ്പസമാധി എന്നൊക്കെ പറഞ്ഞ് ഇത്രയുള്ളൂ കാര്യം. ഇതിനകത്ത് ഭയങ്കര സംഭവമൊന്നുമില്ല. അപ്പൊ നിർവികൽപ്പസമാധി എന്ന് പറഞ്ഞാൽ ഏതുപോലെ ഇരിക്കും? ഏകദേശം ഉറക്കം പോലെ ഇരിക്കും. കാരണം ഉറക്കത്തിലും എന്താണ്? ഒരു ബോധമില്ല, പ്രപഞ്ച ബോധമില്ല. നിർവികൽപ്പസമാധിയിലും ഒരു ബോധമുണ്ട്, പ്രപഞ്ച ബോധം. ഇനി അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധമുണ്ടോ ഉറക്കത്തിൽ? ഇല്ല. നിർവികൽപ്പസമാധി ഉണ്ടോ? അതും പോയി. പിന്നെ ഏതുപോലെ ഇരിക്കും? ഉറക്കം പോലെ ഇരിക്കും. പക്ഷെ ഉറക്കമല്ല, ഉറക്കമാണെന്നല്ല. കാരണം ഇങ്ങനെ നിർവികൽപ്പസമാധി എത്തുന്ന ഒരാള് സ്വയം പറയുന്ന എന്താണ്? ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ അവിടെയും ആവരണം ഉണ്ടെന്നാണ്. ഉറക്കത്തിലും ആവരണമുണ്ട് യോഗികൾ പറയുന്നു, നിദ്രാവൃത്തി ഉണ്ടെന്നവർ പറയുന്നു. ഇവിടെ എന്ത് വരുന്നു? ആവരണം ഉണ്ട്. അപ്പോൾ ആ ആവരണവും നശിക്കണം. അപ്പോൾ ആ ഉറക്കവും എന്ത് ചെയ്യണം? ഇല്ലാതാകണം. ഇല്ലാതായിട്ട് പിന്നെ കേവലം എന്ത് മാത്രം കാണും? ബ്രഹ്മം മാത്രം. നിർവികൽപ്പസമാധി അല്ലെങ്കിൽ കേവലം തുരിയൻ എന്ന് പറയും. കേവലം തുരിയ സ്ഥിതി, അതാണെന്ത്? നിർവികൽപ്പസമാധി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം നിർവികൽപ്പസമാധി. താമസിക്കേണ്ട കാര്യം, അത്യാവശ്യമുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിനും വരണമെന്നില്ല. എന്ത് ചെയ്താണ്? മുറി പോയിട്ട് നിർവികൽപ്പസമാധി വെറുതെ എന്തിനാ? ഇതിനൊക്കെ സമയം കളയും. ചേട്ടാൻ സ്വാമി സ്കൂളൊക്കെ കളയണം, എല്ലാം കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിർവികൽപ്പസമാധി എന്തിനാ ആവശ്യമുള്ള ഒരു കാര്യം? നിർവികൽപ്പസമാധി ഇരുന്നാ പിന്നെ എന്തുണ്ട്? സ്കൂളുണ്ടാ? ബാഗ് കൊടുക്കണോ? കുടം കൊടുക്കണോ? പുസ്തകം കൊടുക്കണോ? പിള്ളേരെ പിടിക്കണോ? യാതൊന്നും വേണ്ട. പ്രപഞ്ചമേ ഇല്ല, പ്രപഞ്ച ബോധമില്ല, പിന്നെ എന്തുണ്ട്? ഉറക്കം പോകുന്നില്ല. തുരിയനായിട്ട് ഇങ്ങനെ സ്ഥിതി ചെയ്ത് അഖണ്ഡമാഞ്ചി ഘനമിത് മൗന ഘനാമൃതാബ്ദിയാകും എന്നൊക്കെ പറയുന്നു. എന്താണ് നിർവികൽപ്പ മൗനം എന്ന് വെച്ചാൽ അവിടെ ഒരു തരത്തിലുള്ള ബോധവുമില്ല, കേവലം അത് മാത്രമായി നിൽക്കുന്നു. ആണ് നിർവികൽപ്പ സമാധി അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിർവികൽപ്പസമാധി എന്ന് പറയുന്ന ഇതിന് എന്താണ്? ഇതൊരു പ്രക്രിയയാണ്, അദ്വൈതത്തിലൊരു പ്രക്രിയയാണ്. എന്നുവെച്ചാൽ അദ്വൈതത്തെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു വ്യാഖ്യാനമാണ്. പിന്നെ ഇതെന്താണ്? അദ്വൈതികളെ സംബന്ധിച്ചൊരു അഭ്യാസമാണ്. അഭ്യാസത്തിലൂടെ നിർവികൽപ്പസമാധി എത്തിച്ചേരും. പിന്നെ നിർവികൽപ്പസമാധി എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചു സമയം അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും ഉണർന്നു വരും. ഗദ്യകൃതി പറയും, പിരത്ത് വീണ്ടും പ്രപഞ്ചം പഴയതുപോലെ തോന്നും. വീണ്ടും വീണ്ടും വന്നു കഴിഞ്ഞാലും അദ്വൈതം എന്ത് ചെയ്യുന്നു? ഈ പ്രപഞ്ചം ഉള്ളതുകൊണ്ടല്ലേ പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും അഭ്യാസം ചെയ്തിട്ട് നിർവീർക്ക സമാധിയിലേക്ക് പോകും. അതിനാണ് പറയുന്നത് തട്ടിത്തട്ടി പെരുക്കി പെരുവിളി എതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ, എനിക്കിപ്പം നിർവീർക്ക സമാധി വേണ്ട എന്ന് ധൈര്യപൂർവ്വം തീരുമാനിച്ച ആളാണ് ആര്? അത് വേണ്ട എന്ന് പറഞ്ഞു. നിർവീർക്ക സമാധി എന്ന് മണ്ടോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറ്. അതുകൊണ്ടാണ് വിശാലാനന്ദ സ്വാമി ഇപ്പം അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. തട്ടിത്തട്ടിപ്പെരുക്കി പെരുവിളി അതിലാക്കിയിടുവാൻ എന്ന് വെച്ചാ എന്താണ്? അതിനെ ഈ സവികൽപ്പ ധ്യാനത്തെ അതിനെ നിരന്തരം അഭ്യസിച്ച് എന്ത് ചെയ്യുന്നു? ഒരു വെളി ഉണ്ടാകും. അതാണ് സമ്പ്രജ്ഞാത സമാധി അല്ലെങ്കിൽ സവികൽപ്പ സമാധി. പെരുവെളി എന്ന് പറയുമ്പോൾ അതും പോയി, ഇപ്പം നിർവികൽപ്പമായി, അപ്പം അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അതിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ? അങ്ങനെ ഒരാൾ നിരന്തരം പരിശീലിച്ചുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ ഫുൾ എന്തായിപ്പോവും? നിർവികൽപ്പ സമാധിയിലായിപ്പോവും. ഫുൾ നിർവികൽപ്പ സമാധിയായി പിന്നെ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പിന്നെ യോഗശാസ്ത്രം പറയുന്നതനുസരിച്ച് അങ്ങനെ നിർവികൽപ്പ സമാധി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അന്നപാനാദികളൊന്നുമില്ലല്ലോ, ശരീരം ഒന്നും നശിക്കും. ഒരാൾക്ക് ആഹാരവും വെള്ളവും കിട്ടാതിരുന്ന എന്ത് സംഭവം? മരിച്ചു. അപ്പൊ നമ്മൾ പറയും സ്വാമി സമാധിയായി. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എവിടെ കിടക്കുന്നു? ആവരണ ശക്തി എന്ന് പറയുന്ന ഒരു ശക്തിയെ സ്വീകരിക്കുമ്പോ അംഗീകരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വേണ്ടി വരുന്നത്. സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി, ഇതെല്ലാം വേണ്ടി വരും. അപ്പോ വളരെ ദീർഘമായ സൗദീർഘകാല നൈരന്തര്യ സത്കാര അസേവിതോ ദൃഢഭൂമി യോഗശാസ്ത്രത്തിൽ പറയുന്ന രീതിയിൽ നിരന്തരം അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം, ധ്യാനശീലിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞതെന്ന് പറയുന്നതിന്റെ ഒരു വ്യാഖ്യാനമാണ്, ഇത് ഒരു വ്യാഖ്യാനമുണ്ട്. നിങ്ങൾ ഓരോ ഗ്രന്ഥങ്ങൾ വായിച്ചതിന് പല വ്യാഖ്യാനം കാണും. അതെപ്പോഴും ആലോചിച്ചോ, ഞാനീ പറയുന്ന ഒന്നിന്റെ അവസാനത്തെ വ്യാഖ്യാനമുണ്ട്. പല പ്രക്രിയകളിലും ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സൗകര്യമുള്ള ഒരു പ്രക്രിയ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് അദ്വൈതത്തിൽ അവസാനമാക്കുന്നു, ആർക്കും പറയാൻ പറ്റും. ഇത് അങ്ങനെ ഒരു ധ്യാനമല്ല, ഇത് നിധിധ്യാസനമാണ്. അത് ധ്യാനമല്ല, അത് വേറെയാണ്. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷെ എന്റെ പൊതു സ്വഭാവം ഞാൻ പറഞ്ഞാണ്. എന്താണ്? ഒരു ആവരണമുണ്ട്, സവികൽപ്പ സമാധി എന്ന് പറയുമ്പോൾ അവിടെ അപരോക്ഷമായ ജ്ഞാനമുണ്ട്. അത് വൃത്തിയെ നശിപ്പിക്കുന്നു, ആവരണത്തെ നശിപ്പിക്കുന്നു. ആ വൃത്തിയും നശിക്കുന്നു. പിന്നെ കേവലമായ ബ്രഹ്മം സ്വയം പ്രകാശിക്കുന്നു. ഇതാരാ പറഞ്ഞിരിക്കുന്നത്? ഈ പൊതുവായ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് ഭാഷ്യകാരന് ശേഷം വന്ന എല്ലാ വ്യാഖ്യാതാക്കളും മിക്കവാറും എല്ലാവരും ഈ ഒരു രീതിയാണ് പിന്തുടരുന്നത്. ഇതിനാണ് യോഗ വേദാന്തം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ യോഗത്തിന്റെ ഭാഗമായ സമാധി ഇവിടെ വന്നു, അദ്വൈതികളുടെ ഭാഗമായിരിക്കുന്ന ബ്രഹ്മവും വന്നു. യോഗികളുടെ പുരുഷനല്ല, യോഗികൾക്ക് പുരുഷനാണെങ്കിൽ അദ്വൈതിക്ക് എന്താണ്? ബ്രഹ്മമാണ്. യോഗികളുടെ സമാധി എവിടെ വന്നു? ഇവിടെ വന്നു. അവിടെ സവികൽപ്പ, അവിടെ സമ്പ്രജ്ഞാത അസംപ്രജ്ഞാതമാണെങ്കിൽ ഇവിടെ എന്ത് വന്നു? സവികൽപ്പ നിർവികൽപ്പ എന്നുള്ള വ്യത്യാസം. അതുകൊണ്ട് ഈ പ്രക്രിയ പൊതുവെ യോഗവേദാന്തം എന്നാണ് പറയുന്നത്. അദ്വൈതത്തിനോട് യോഗത്തെ കൂടെ ചേർക്കുന്നു. അങ്ങനെ ഒരാൾക്ക് നിർവികൽപ്പ സമാധിയിൽ എത്തിച്ചേരാം എന്നാണ്. പൊതുവെ അദ്വൈതം പഠിപ്പിക്കുന്ന എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെങ്ങനെ മിക്കവാറും 90% സ്ഥലങ്ങളിലും പോയാൽ എല്ലായിടത്തും അദ്വൈതം ഇങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് അദ്വൈതം എന്ന്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ പഠിപ്പിക്കുന്നിടത്ത് ഒരിടത്തും തന്നെ ആരും ഇതൊന്നും ചെയ്യാറേയില്ല. എല്ലാവരും പറയുന്ന എന്താണ്? തട്ടി തട്ടി പെരുക്കി പെരുവളി അതിലാക്കിയിടുവാൻ പിന്നെ ആട്ടക്ക് പിന്നെ ഇന്ത്യയിൽ എവിടെ ചെന്നാലും ശരി, എവിടെ ചെന്നാലും ഈ പരിപാടിയാണ്. ഏത് ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നു പഠിക്കുന്നുവെല്ലാം. പക്ഷെ ആരും ഇതൊന്നും ചെയ്യാറേ ഇല്ല. എന്തുകൊണ്ട്? എല്ലാവർക്കും ഓരോരോ പരിപാടികളുണ്ട്. അത് എന്ന കാരണം എല്ലാവർക്കും അവരവരുടേതായ പരിപാടികളുണ്ട്. ആരും നിർവികൽപ്പ സമാധി ഇരുന്നിട്ട് എല്ലാം ഉപേക്ഷിക്കാൻ ആരും തയ്യാറല്ല. അതുകൊണ്ട് ഭാഷ്യത്തില് ഞാൻ ഈ പറഞ്ഞ രീതി ചർച്ച ചെയ്യുന്നില്ല. ഈ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും എന്താണ്? സവികൽപ്പം നിർവികൽപ്പം ഇങ്ങനെ രണ്ട് സമാധിയെ കുറിച്ചോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതേ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് സമാധിയെക്കുറിച്ച് ഭാഷയത്തിൽ ഒരിടത്തും ഈ രീതി ചർച്ച ചെയ്യുന്നില്ല. സമാധിയെക്കുറിച്ച് പറയുന്നുണ്ട് ഭാഷയത്തിൽ, അത് വേറെയാണ്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഭാഷകാരന് ശേഷം ഉള്ള ആൾക്കാരുടെ എഴുതിയ പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെയാണ് ഇപ്പോൾ സാമ്പ്രദായികമായ അദ്വൈത വേദാന്തം എന്ന് പറയുന്നത്. ഇതാണ് ഗുരു ഇതിനംഗീകരിച്ചിട്ടുണ്ട് വളരെ സ്പഷ്ടമായിട്ട്. യോഗ വേദാന്തം എന്ന് പറയുന്നതിന് ഗുരു സ്പഷ്ടമായിട്ട് തന്നെ അതാണ് ഈ പറഞ്ഞ എന്താണ് പന്ത്രണ്ട് സ്ഥലത്തൊക്കെ പറഞ്ഞിരിക്കുന്നു. ധ്വനിയുമടങ്ങ് വിടൻ സ്വയം പ്രകാശം ഇതൊക്കെ പറയുന്നത് എല്ലാം ഈ പറയുന്ന നിർവികൽപ്പ സമാധിയാണ്. ആദി സൂര്യൻ അത്രേ, പിന്നെ മൗനഘനാമൃതാബ്ധിയാകും, ഇതൊക്കെ പറയുന്നത് നിർവികൽപ്പ സമാധിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ രജ്ജുസർപ്പം എന്ന് പറയുന്ന ഈ ഉദാഹരണങ്ങളൊക്കെ പറയുന്നത് ഇതിലിനിയും പ്രശ്നങ്ങൾ വരും, തീരില്ല കേട്ടോ. ഇതിനൊന്നും ചർച്ചകളൊന്നും ഒരിക്കലും അവസാനിക്കത്തേയില്ല. ഇത്രയും പറഞ്ഞു എന്ന് വിചാരിച്ച് പ്രശ്നം തീരുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതൊക്കെ നിങ്ങൾ ഉപരി ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കും. ഇതെല്ലാം കിടക്കുന്ന ഗ്രന്ഥങ്ങളിലാണ് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകളൊക്കെ. സവികൽപ്പം നിറവികൽപ്പം എന്ന് പറഞ്ഞാലോ അഖണ്ഡാകാര വൃത്തി എന്ന് പറഞ്ഞാലോ ഒന്നും പ്രശ്നം തീരത്തില്ല. വീണ്ടും മുമ്പോട്ട് പോവാം എന്റെ ചർച്ചകളൊക്കെ. പിന്നെ സാധാരണ എന്തെന്ന് വെച്ചാൽ ഈ ചെറിയ കൈപ്പുസ്തകങ്ങളുണ്ടല്ലോ, ആത്മബോധം തത്വബോധം ഇവരുടെ ചെറിയ ചെറിയ കുറേ പുസ്തകങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. അത് ശങ്കരാചാര്യ എഴുതിയൊന്നുമില്ല, ഓരോരോ പിൽക്കാലത്ത് വന്ന് ശങ്കരാചാര്യന്മാരും അവരും ഇവരൊക്കെ എഴുതിയാണ്. അതിനകത്തൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചുരുക്കിയെന്ന് പ്രതിപാദി വിവേക ചൂടാമണി അവിടെ പറയും. അകൃത്വ ദൃശ്യവര അജ്ഞാത്വ തത്വമാത്മ ബ്രഹ്മശബ്ദ കുതോ മുക്തി എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെ അവിടെ ഉദ്ദേശിക്കുന്നു. പക്ഷെ അതിന്റെ വിശദമായ ചർച്ചകളൊന്നുമില്ല. പറയുന്ന എന്താണോ ഇങ്ങനെ ഒരു ബ്രഹ്മ അനുഭൂതി ഇത് പ്രപഞ്ചത്തെ മറന്നിരിക്കുന്നു, ഈ തരത്തിലുള്ള ചർച്ചകളാണ് അതിൽ വരുന്നത്. അതുപോലെ നിരവധി ഗ്രന്ഥങ്ങൾ ഇതുപോലെ ചർച്ച ചെയ്യുന്നു. പക്ഷെ ആ അതിന്റെ പ്രോസസ് വഴി ഇങ്ങനെയാണ്. അവിടെ എത്തിച്ചേരുന്നത് ഇങ്ങനെയാണ്. അത് തന്നെ പല ആചാര്യന്മാരും പലതരത്തിൽ വ്യാഖ്യാനം. ഒരാൾ പറയുന്നത് ഇങ്ങനെയല്ല വേറെ തരത്തിലാണെന്ന് പറഞ്ഞാൽ ശരി, അങ്ങനെയുണ്ടൊരു കാഴ്ചപ്പാട്. പല പല കാഴ്ചപ്പാടുകൾ ഇതിനകത്തുണ്ട്. സുഷുപ്തി ദൃഷ്ടാന്തമായിട്ട് ആർക്ക് വേണോ പറയാം, ദൃഷ്ടാന്തമായിട്ട് ആർക്ക് ഇവർക്കും പറയാം സമാ എന്താണ് സുഷുപ്തി പോലെയാണ് എന്നുവെച്ചാൽ പ്രപഞ്ചബോധം ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. സുഷുപ്തിയിൽ എങ്ങനെയാണോ പ്രപഞ്ചബോധം ഇല്ലാതിരിക്കുന്ന അതുപോലെ ഇവിടെയും പ്രപഞ്ചബോധമില്ല എന്ന് ദൃഷ്ടാന്തമായിട്ട് പറയാം.